ഓടിനായ് പോരുമോ സഖാവേ മുന്നേറാൻ സമയമായി ലാൽ സലാം ഇടിമുഴക്കമായി ഇൻകിലാബിന്റെ പടകമുണരട്ടെ നെഞ്ചിൽ ഇടറിടാതൊരേ ലക്ഷ്യമായി നീങ്ങി പൊടിയെത്തിടാൻ വാനിൽ മുന്നേറാൻ സമയമായി ലാൽ സലാം സഖാവേ മുന്നേറാൻ സമയമായി ലാൽ സലാം ചിന്തയിൽ പാരതന്ത്രമേ പോ.